അവനെന്ത് ചെയ്യും? എപ്പോഴും മോശമായിക്കൊണ്ടേയിരിക്കും. അത് ഇവിടെ ഞാൻ എല്ലായിടത്തും ഉള്ളതാണെങ്കിൽ ഇവിടെ ഞാൻ കൂടുതലായി കണ്ടിട്ടുള്ളതാണ്. ഇവിടെ ഓരോരോ വ്യക്തികൾക്കും ഒരു മിത്രവും കാണും, ഒരു ശത്രുവും കാണും. ഇവിടെ പരസ്യമായി പറയുന്നത് എല്ലാവരും അത് ചിന്തിക്കാൻ വേണ്ടി തന്നെയാണ്. എല്ലാവർക്കും കൊണ്ട് ഒരു മിത്രവും ഒരു ശത്രുവും. അപ്പോൾ ഇവരുടെ എല്ലാ നയങ്ങളും രൂപീകരിക്കുന്ന ഈ മിത്ര ശത്രു ബന്ധങ്ങളാണ്. അതാണ് ഇവന്റെ നയരൂപീകരണം, അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അവൻ മിത്രമാണെങ്കിൽ അവന് വേണ്ടി നല്ല നല്ല നയങ്ങൾ രൂപീകരിക്കും. അവന് എന്ത് അപകടം പറ്റിയാലും അവൻ എന്ത് തോന്നിവാസ്യം ചെയ്താലും അവനെ ന്യായീകരിക്കാൻ വേണ്ടി ഈ മിത്രങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കും. ശത്രുവാണെങ്കിൽ അവൻ എത്ര നല്ലവനായാലും ശരി, അവൻ എന്തെങ്കിലും പുഴുക്കുത്തുകൾ കണ്ടെത്തി അവനെ മോശക്കാരനാക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതിവിടെ വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവർ ഒരുമിച്ച് നിൽക്കുന്ന ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ താല്പര്യം നോക്കി പ്രവർത്തിക്കുന്നവരൂടെ വളരെ കുറവാണ്. അതുകൂടെ ഇടയ്ക്ക് പറയണമല്ലോ. പ്രസ്ഥാനത്തിന്റെ താല്പര്യമല്ല, എല്ലാവരും നോക്കുന്ന എന്താണ്? വ്യക്തിപരമായ മറ്റ് വ്യക്തികളോട് അവൻ ഉണ്ടാക്കിയെടുക്കുന്ന ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചാണ് ഇവിടെ എല്ലാവരും പ്രവർത്തിക്കുന്നത്. മിക്കവാറും എല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ ഒരാളോട് ഏതെങ്കിലും തരത്തിൽ അനിഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ അവനെ പരമാവധി അവനെതിരായി തന്നെ ചിന്തിക്കും. നല്ലവനോ ചീത്തയോ, നല്ലത് ചെയ്തോ ചീത്ത ചെയ്തോ എന്നുള്ളതൊന്നും പ്രശ്നമേ അല്ല. അപ്പോൾ അവിടെ താൻ ചെയ്യുന്ന പ്രവൃത്തി ഈ പ്രസ്ഥാനത്തിന് നല്ലതാണോ അതും നോക്കത്തില്ല. ഈ പ്രസ്ഥാനത്തെ മുൻനിർത്തി അതിനെ അത് രീതിയിൽ പ്രവർത്തിക്കുക എന്ന് പറയുന്ന കൂടെ അങ്ങനെ കാണുന്നില്ല. വ്യക്തിപരമായ പരസ്പര ബന്ധങ്ങളെ ആശ്രയിച്ചുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ കാണുന്നത്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ തകരാറ്. ബോധപൂർവം ചെയ്യും, അബദ്ധം കൊണ്ടും ചെയ്യും. പ്രസ്ഥാനത്തിനെ മുൻനിർത്തി പ്രവർത്തിക്കണം. പ്രസ്ഥാനത്തിന് ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ ഉപദ്രവിക്കുമ്പോൾ ആ ഉപദ്രവം പ്രസ്ഥാനത്തിന് ദോഷകരമായി പ്രസ്ഥാനത്തെ ബാധിക്കുമെങ്കിൽ നമ്മളത് ചിന്തിക്കണം. അത് പ്രസ്ഥാനത്തെ വളരെ ദോഷകരമായി ബാധിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരാളെ ഉപദ്രവിക്കുന്നത് ഉപദ്രവിക്കാൻ ഇറങ്ങിപ്പെടുമ്പോൾ അതുകൂടെ ചിന്തിക്കണം. അല്ല, അത് നോക്കേണ്ടത് നമ്മൾ എന്തിനു വേണ്ടി നിൽക്കുന്നു, നന്മയ്ക്ക് വേണ്ടിയാണോ തിന്മയ്ക്ക് വേണ്ടിയിട്ടാണോ, അതുകൊണ്ട് നോക്കണം. തിന്മയാണെങ്കിൽ എതിർക്കേണ്ടി വരും, നന്മയാണെങ്കിൽ അനുകൂലിക്കേണ്ടി വരും. ഇത്രയേ ഉള്ളൂ ഇത്. അല്ലേ, നമ്മൾ നന്മയാണ് നിങ്ങൾ അനുകൂലിക്കുന്നതെങ്കിൽ അത് പ്രസ്ഥാനത്തിന് വേണ്ടിയായിരിക്കും. നിങ്ങൾ തിന്മയാണ് എതിർക്കുന്നതെങ്കിൽ അതും പ്രസ്ഥാനത്തിന് വേണ്ടിയായിരിക്കും. രണ്ടും പ്രസ്ഥാനത്തിന് വേണ്ടി തന്നെയായിരിക്കും. അത് ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ തിന്മയെ എതിർക്കുക എന്ന് പറയുന്നത് അത് ആവശ്യമുള്ള കാര്യമാണ്. തിന്മയെ നമുക്ക് വളർത്താൻ പറ്റില്ല, അത് എതിർക്കണം. തിന്മയാണ് നിങ്ങൾ എതിർക്കുന്നതെങ്കിൽ തീർച്ചയായും അത് പ്രസ്ഥാനത്തിന് വേണ്ടി തന്നെയാണ്, ഒരു സംശയമില്ല. അത് ആത്യന്തികമായി പ്രസ്ഥാനത്തിന് ഗുണം ചെയ്യും. കാരണം എന്തുകൊണ്ട്? ഒരുത്തന്റെ തിന്മ ഒരു പ്രസ്ഥാനത്തെ നശിപ്പിക്കും. അത് ഒരുത്തന്റെ തിന്മ ഒരു പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്നുവെന്ന് ഒരു നമുക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ ആ തിന്മയെ എതിർത്തേ മതിയാവും, എന്നാലേ പ്രസ്ഥാനത്തെ രക്ഷിക്കാൻ പറ്റും. പക്ഷേ നിങ്ങളൊരു വ്യക്തിയുടെ നന്മ ആണ് നിങ്ങൾ എതിർക്കുന്നതെങ്കിലോ അത് പ്രസ്ഥാനത്തിന് ദോഷമായി വരും. ഇപ്പോൾ ഒരു വ്യക്തിയുടെ നന്മയെ കണ്ടില്ലെന്ന് കടിച്ച് തിന്മകളെ ആരോപിച്ചിട്ട് വ്യക്തി എതിർക്കുകയാണെങ്കിൽ പ്രസ്ഥാനത്തിന് ദോഷമായി വരും. ഒരു വ്യക്തിയുടെ തിന്മകളെ കണ്ടില്ലെന്ന് കടിച്ചിട്ട് തിന്മയെ നമ്മൾ കണ്ടില്ലെന്നേ അടിക്കുന്നില്ല, പക്ഷേ ആ വ്യക്തി നമുക്ക് നന്മയുള്ളവനാണെങ്കിൽ അതിനെ അനുകൂലിക്കുന്നു. അത് നമ്മൾക്കുള്ള അനുകൂലതകളെ നമ്മൾ ഉപയോഗിക്കുകയാണ്. വ്യക്തിയുടെ തിന്മകളെ നമ്മൾ കാണുന്നില്ല എന്ന് പറഞ്ഞു അതും പ്രസ്ഥാനത്തിന് ദോഷമായി വരും. അപ്പോൾ അവിടെ എന്താണ്, നന്മ ഏത് തിന്മ ഏതെന്ന് തിരിച്ചറിയുകയാണ്. അല്ല ഞാൻ ചെയ്ത അത് പ്രസ്ഥാനത്തിന് ഗുണമായിരിക്കും എന്ന് കരുതുകയല്ല, നന്മയും തിന്മയും തിരിച്ചറിയുക. തിന്മയാണെങ്കിൽ എതിർക്കണം, അത് പ്രസ്ഥാനത്തിന് വേണ്ടി എതിർക്കണം. നന്മയാണെങ്കിലും അതിനെ എതിർക്കണം, നന്മയാണെങ്കിൽ അതിനെ അനുകൂലിക്കണം, അതും പ്രസ്ഥാനത്തിന് വേണ്ടി തന്നെയാണ്, അതിനെ എതിർക്കാൻ പാടില്ല. അപ്പോൾ അതിനുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. ഇവനെങ്ങോട്ടാണ് പോകുന്നത്? ഇവൻ നന്മയിലേക്കാണോ തിന്മയിലേക്കാണോ? അവൻ തിന്മയിലേക്കാണ് പോകുന്നതെങ്കിൽ അവനെ മൂടോടെ പറിച്ചം കളയണം. എന്നുവെച്ചാൽ അവനെന്ന് പറഞ്ഞാൽ അവൻ്റെ തിന്മയെ പറിച്ചു കളയണം. അപ്പൊ അത് എന്തിനു വേണ്ടി? അതാണ് പ്രസ്ഥാനത്തിന് വേണ്ടി എന്ന് പറയുന്നത്. അല്ലാതെ ഇതങ്ങനെയല്ല കാണുന്നത്. വ്യക്തിപരമായ ഇഷ്ടാനുഷ്ഠാനങ്ങൾ കൊണ്ട് പ്രസ്ഥാനത്തിന് വേണ്ടി എന്നുള്ള നാട്യത്തിൽ വ്യക്തികളെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. വ്യക്തികളെ ആക്രമിക്കുന്നതും വ്യക്തികളെ സപ്പോർട്ട് ചെയ്യുന്നതും ഒരുപോലെ ദോഷമാണ്. അത് സ്വാർത്ഥതയാണ്, തൻ്റെ സ്വാർത്ഥത. അവൻ എനിക്ക് വേണ്ടപ്പെട്ടവനാണ്, അതുകൊണ്ട് അവനെന്ത് തിന്മ ചെയ്താലും അവനെ സപ്പോർട്ട് ചെയ്യുക, ചോദ്യം ചെയ്യാതിരിക്കുക. ആ തിന്മയെ ബോധ്യപ്പെട്ടാലും, കാരണം അവനെ കൊണ്ട് എനിക്ക് ഗുണമുണ്ട്. അങ്ങനെയല്ലേ? അത് എന്ത് തിന്മ ചെയ്താലും ശരി, ആ വ്യക്തിയെ കൊണ്ട് എനിക്ക് ഗുണമുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? തിന്മകളൊക്കെ കണ്ണടച്ചിട്ട് അവനോട് ഒത്തുചേർന്ന് നീക്കും. അവനെ കൊണ്ട് എനിക്ക് എന്തൊക്കെ ഗുണമുണ്ടായാലും ശരി, എനിക്കെന്ത് ലാഭമുണ്ടായി, നേട്ടമുണ്ടായി, ഗുണമുണ്ടായി എന്നുള്ളതല്ല, അവൻ തിന്മയാണ് ചെയ്യുന്നതെങ്കിൽ അത് എതിർത്ത് തന്നെ തീരണം, തെറ്റിനെ തെറ്റെന്ന് തന്നെ പറയണം. അപ്പൊ തനിക്ക് അതിനെന്ത് ലാഭമുണ്ടാകുന്നു, നഷ്ടമുണ്ടാകുന്നു എന്ന് നോക്കിയിട്ടല്ല. എന്തുകൊണ്ട്? അവിടെയാണ് അവന് പ്രസ്ഥാനത്തെ കുറിച്ചുള്ള ബോധം വരുന്നത്. അത് പ്രസ്ഥാനത്തിന് ദോഷം ചെയ്യും. അപ്പൊ എന്റെ ഇഷ്ടാനിഷ്ടങ്ങളെ സംരക്ഷിക്കേണ്ടത് വേറാണ്ട് ബാധ്യതയല്ല, അതിനാർക്കും ബാധ്യതയില്ല. പക്ഷെ ഒരു പ്രസ്ഥാനത്തിന്റെ ഇഷ്ടാനിഷ്ടങ്ങളെ സംരക്ഷിക്കുന്നതിന് എല്ലാവർക്കും ബാധ്യതയുണ്ട്. അതിന് എല്ലാവർക്കും ബാധ്യതയുണ്ട്. ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഉള്ള ബാധ്യത എല്ലാവർക്കും ഉണ്ട്. അവർ കാണേണ്ട എന്താണ്? നമ്മുടെ ഈ വ്യക്തിയുടെ താല്പര്യം, വ്യക്തികളുടെ താല്പര്യം, സമൂഹത്തിന്റെ താല്പര്യം. എംഗൽസ് എന്ന് കേട്ടിട്ടുണ്ട്. എംഗൽസ് കമ്മ്യൂണിസത്തിനൊരു നിർവചനം കൊടുത്തിട്ടുണ്ട്. നിർവചനം നല്ലതാണ്, പ്രായോഗികമായി അങ്ങനെയൊന്നും അല്ലെങ്കിലും പറയുന്ന എന്താണ്? ഒന്ന്, വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ പൂർണ്ണമായും അംഗീകരിക്കുക. ആ സമയം എന്താണ്, സമൂഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തോടോ അല്ലെങ്കിൽ നന്മയോടോ ഒക്കെ അത് ഒത്തുപോകുക, അതിനെ യോജിപ്പിക്കുക. അതാണ് കമ്മ്യൂണിസം എന്ന് പറയും. എവിടെ വായിച്ചാണ്? ഇപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നെയാണ്. അങ്ങനെ കമ്മ്യൂണിസത്തിൻ്റെ പ്രസിദ്ധമായ നിർവചനം അതല്ല, എന്താണ് കമ്മ്യൂണിസത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ നിർവചനം? വായിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് വലിയ രാഷ്ട്രീയത്തിലൊക്കെ നിങ്ങൾ കളിച്ചിട്ടുണ്ടെന്നൊക്കെ തന്നെ പറയും. എന്താണ് വായിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? അബോളിഷൻ ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന വെച്ചാൽ എന്താ, സ്വകാര്യ സ്വത്തിനെ ഇല്ലാതാക്കുക. ഇതാണ് എവിടെ പറഞ്ഞിരിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. കേട്ടിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ? എന്ത് ചോദിച്ചാൽ ഇല്ല എന്ന് പറയത്തില്ല. രാമായണം വായിച്ചിട്ടുണ്ടോ? ഉണ്ട്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അതും വായിച്ചിട്ടുണ്ട്. മഹാഭാരതം എന്താ സംശയം? ഇത് പൊതുവായി എല്ലായിടത്തും ആപ്ലിക്കബിളായ ഒരു കാര്യമാണ്. നമ്മൾ വ്യക്തിപരമായ നമ്മുടെ സ്വാതന്ത്ര്യങ്ങളും നമ്മുടെ താല്പര്യങ്ങളും പ്രസ്ഥാനത്തിന്റെ താല്പര്യമായിട്ട് യോജിപ്പിച്ചു കൊണ്ടുപോകുക. ഒരു പ്രസ്ഥാനത്തിൽ നിൽക്കുമ്പോൾ അതിനെല്ലാവരും തയ്യാറായ അവിടെ ശാന്തസുന്ദരം. ഇതിപ്പോ അങ്ങനെയല്ല, ഇപ്പം അങ്ങനെയല്ല, സ്വന്തം താല്പര്യം എന്ന് പറയുന്നതിന് മുൻതൂക്കം കൊടുക്കുക, സ്വന്തം താല്പര്യത്തിനനുസരിച്ച് പ്രസ്ഥാനത്തെ നയിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക, അതുകൂടെയുണ്ട്. എന്റെ താല്പര്യം അനുസരിച്ച് വേണം പ്രസ്ഥാനം പോകാൻ എന്ന് പറയുക. കമ്മ്യൂണിസത്തിലൊക്കെ പിന്നീട് വന്ന അതാണ്, കാരണം അവിടെ വ്യക്തികളുടെ സ്വേച്ഛാധിപത്യമാണ് പിന്നീട് കാണുന്നത്. ഈ പറയുന്ന ആശയമേ ഉള്ളൂ, പ്രായോഗികമായി വന്നില്ല. എവിടെയൊക്കെ കമ്മ്യൂണിസം വന്നു അവിടെയൊക്കെ എന്ത് ചെയ്തു, വ്യക്തികളുടെ ഏകാധിപത്യം വന്നു. എവിടെയുണ്ടോ അവിടെയൊക്കെ അങ്ങനെ തന്നെ. എംഗൽസ് പറഞ്ഞ നിയമമൊന്നും അവിടെ വന്നില്ല. ആശയങ്ങളൊക്കെ എല്ലായിടത്തും നല്ല ആശയങ്ങളുണ്ട്, പക്ഷെ പ്രായോഗികമായി ഒന്നും വരാറില്ല. അനുകമ്പയെ കുറിച്ച് പറയുന്നിടത്തോ അതെയാണ്. അതുകൊണ്ട് ഇവിടെ ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ്, വ്യക്തികൾക്ക് അവരവരുടെ താല്പര്യങ്ങൾക്കാണ് അവരെപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നത്. അതാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഇത് ഒരു ഈ അനുകമ്പ എന്ന് പറയുന്ന ഒരു വിഷയം വരുമ്പോഴത്തേക്ക് അനുകമ്പയുള്ളവൻ തിന്മയോടെന്ത് സമീപനം സ്വീകരിക്കും? തിന്മയെ എതിർത്ത് കഴിഞ്ഞാൽ അത് ഹിംസയാകത്തില്ലേ? ഇങ്ങനെയൊക്കെ ചിന്തിക്കും. തിന്മയെ നമ്മൾ എതിർക്കാൻ പോയി കഴിഞ്ഞാൽ അത്, ബൈബിളിൽ പറയുന്നുണ്ട് തിന്മയെ എതിർക്കുക, റെസിസ്റ്റ് ദി ഡെവിൾ, ബൈബിളിൽ പറയുന്നതാണ് തിന്മയെ എതിർക്കുക. അപ്പോൾ ഇതെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ തിന്മയെ എതിർക്കണമെങ്കിൽ ആദ്യം എന്ത് വേണം? തിന്മയെ തിരിച്ചറിയാനുള്ള വിവേകം അവന് വേണം. അവന് നന്മയെ തിന്മയാണെന്ന് തിരിച്ചറിയുന്നില്ലെങ്കിൽ, അവൻ നന്മയെ തിന്മയെന്ന് ഭ്രമിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഇവിടെയൊക്കെ തിരിച്ചറിവിനാണ് പ്രാധാന്യം. തിന്മയെ അവൻ തിരിച്ചറിയണം, നന്മയെ ഒരിക്കലും തിന്മയായി ഭ്രമിക്കാൻ പാടില്ല. അങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എതിർത്ത് തന്നെ വേണം. എല്ലായിടത്തും പറയുന്നതാണ്, അതാണ് ഈ ധർമ്മത്തിൻ്റെ അധർമ്മത്തിൻ്റെ ശരിയായ കാഴ്ചപ്പാട്. അതാണ് ധർമ്മസംഘം, ധർമ്മപരിപാലന യോഗം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് അത്? അധർമ്മത്തിലെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. അപ്പം അവിടെ അധർമ്മത്തിൻ്റെ എന്തായിരിക്കും സ്ഥാനം? അധർമ്മത്തെ എതിർക്കുക തന്നെ വേണം, അതിനെ ചോദ്യം ചെയ്യുക തന്നെ വേണം, അതിനെ നിഷേധിക്കുക തന്നെ വേണം. പിന്നെ അതിന് സ്വീകരിക്കേണ്ട മാർഗം, അതിന് സ്വീകരിക്കേണ്ട മാർഗം എന്ന് പറയുന്നത് ജനാധിപത്യപരമായ വഴി എന്നേ പറയാൻ പറ്റും. നമ്മളൊരു ജനാധിപത്യ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ അധർമ്മത്തെ ചോദ്യം ചെയ്യുന്നത് ജനാധിപത്യപരമായ രീതിയിൽ. എന്ന് വെച്ചാൽ നമ്മൾ ആരാ അധർമ്മത്തെ ചോദ്യം ചെയ്യുന്നത്? നമ്മളെല്ലാം ജനാധിപത്യ ലോകത്തിലെ പൗരന്മാരാണ്. അപ്പോൾ ഒരു പൗരധർമ്മത്തിൽ നിന്നുകൊണ്ട് ജനാധിപത്യമായ മാർഗങ്ങളിലൂടെ അധർമ്മത്തെ ചോദ്യം ചെയ്യാം. അതിന് നമുക്ക് അവകാശമുണ്ട്. നമുക്ക് അവകാശമുണ്ടെന്ന് മാത്രമല്ല, അത് ഓരോ മനുഷ്യൻ്റെയും കർത്തവ്യവുമാണ്. അപ്പോൾ എങ്ങനെ അധർമ്മത്തെ ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ അതാണ്. ഇപ്പോൾ അധർമ്മം നടക്കുന്നു, അതുകൊണ്ട് നമ്മൾ തോക്കെടുത്ത് വെടിവെക്കാൻ പോയി കഴിഞ്ഞാൽ ജനാധിപത്യ സംവിധാനത്തിൽ അതെന്താണ്? അത് അധർമ്മമാണ്, അങ്ങനെ നമുക്ക് ചെയ്യാൻ പാടില്ല. അത് നമ്മൾ ചെയ്യാൻ പാടില്ല. നമുക്ക് പൗരന്മാർക്ക് എന്താണ് ഫോഴ്സ് ഉപയോഗിക്കാനുള്ള അവകാശമുണ്ട് ജനാധിപത്യ സംവിധാനത്തിൽ. അങ്ങനെ ചെയ്യാൻ നമുക്കതിനുള്ള അവകാശമുണ്ട്. നമ്മുടെ അവകാശങ്ങളെ നമുക്ക് വിനിയോഗിക്കാൻ പറ്റും. അപ്പോൾ അതിനെന്തുണ്ട്? അധർമ്മത്തെ ചോദ്യം ചെയ്യുന്നതിനുള്ള വ്യവസ്ഥകളുണ്ട്. അതാണ് നിയമ വ്യവസ്ഥകൾ, രാജ്യത്തിൽ നടപ്പിലിരിക്കുന്ന നിയമ വ്യവസ്ഥകൾ. അതനുസരിച്ച് നമ്മൾ ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല, ചോദ്യം ചെയ്യണം. അത് നമ്മുടെ എന്താണ് പൗരധർമ്മത്തിൽപ്പെടുന്ന ഒരു കാര്യമാണ്. ഓരോരുത്തരും അതിനുള്ള അവകാശമുണ്ട്, കർത്തവ്യമുണ്ട്, കടമയുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ജനാധിപത്യ സംവിധാനത്തിലുള്ള എല്ലാ പ്രസ്ഥാനങ്ങളും ആ ജനാധിപത്യ സംവിധാനത്തിൽ തന്നെ പ്രവർത്തിക്കേണ്ടതാണ്. ജനാധിപത്യ രീതികൾ ആശ്രയിക്കാതെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനം പ്രവർത്തിച്ചു കഴിഞ്ഞു അതിന് ഒരു രാജ്യത്ത്, നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. ജനാധിപത്യ രീതി തന്നെ പോകണം. എല്ലാ പ്രസ്ഥാനങ്ങളും അതിനുള്ള ബാധ്യത എല്ലാ പ്രസ്ഥാനങ്ങൾക്കും ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ പ്രസ്ഥാനത്തിൽ അങ്ങനെ എന്താണ് അനീതികൾ കാണുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ജനാധിപത്യ രീതിയിൽ അതിനെ ചോദ്യം ചെയ്യാം. അതിൽ ദോഷമൊന്നുമില്ല. പക്ഷെ അത് ചോദ്യം ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അത് നീതിയാണോ അനീതിയാണോ എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. അത് ചോദ്യം ചെയ്യണം. പിന്നെ നമ്മളത് ചോദ്യം ചെയ്യുമ്പോൾ എന്താണോ നമ്മൾ ആരെയാണ് ചോദ്യം ചെയ്യുന്നതെന്നുള്ള അനുസരിച്ചിരിക്കും അതിൻ്റെ റിസൾട്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ജനാധിപത്യ സംവിധാനമൊക്കെ ശരി തന്നെയാണ്, നിങ്ങൾ ആരാ ചോദ്യം ചെയ്യുന്നു? നിങ്ങൾ ചോദ്യം ചെയ്യുന്ന ആള് ജനാധിപത്യത്തെ അംഗീകരിക്കാത്ത ഒരു സ്വേച്ഛാധിപതി, ഒരു ഫാസിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ എത്ര ജനാധിപത്യപരമായ രീതിയിൽ അനീതികളെ, അന്യായങ്ങളെ, അധർമ്മത്തെ ചോദ്യം ചെയ്താലും അത് വളരെ ഭീകരമായ സംഘർഷങ്ങളെ അവസാനിക്കും. എവിടെയും അങ്ങനെയാണ്. കാരണം ഏകാധിപത്യം, ഫാസിസം എന്ന് പറയുന്നത് ജനാധിപത്യത്തെ തന്നെ ഉയർന്നു വന്നാലും അത് ജനാധിപത്യത്തെ മാനിപ്പുലേറ്റ് ചെയ്യും. എന്നുവെച്ചാൽ അതിൽ മാലിന്യങ്ങളെ ഉണ്ടാക്കും, അതിൽ കൃത്രിമത്വം ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ ഫാസിസ്റ്റ് പ്രവണതയുള്ളവർക്ക്, തങ്ങളെ ചോദ്യം ചെയ്യുന്നവർക്ക് ഒരിക്കലും സ്വീകാര്യമായ സംഗതിയല്ല. അപ്പോൾ ആ ചോദ്യം ചെയ്യലിന് അവർ നേരിടുന്നത് ജനാധിപത്യ രീതിയിലായിരിക്കില്ല. അവരെല്ലാ തരത്തിലുള്ള അവരുടെ ഫാസിസ്റ്റ് ശക്തികൾ ഉപയോഗിച്ചിട്ട് അതിനെ നേരിടുമ്പോൾ സംഘർഷത്തിലെ അവസാനിക്കും. അത് ജനാധിപത്യത്തിനും അതങ്ങനെ സംഭവിക്കത്തുള്ളൂ. പക്ഷെ എന്ന് വിചാരിച്ച് ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെയൊക്കെ അനുകമ്പയുണ്ടോയെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. ഇവിടെയൊക്കെ നമ്മൾക്ക് എന്താണ് സ്വാർത്ഥതയില്ല, വ്യക്തി താല്പര്യം ഇല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കുന്ന എന്താണ്, അവിടെയും നമ്മുടെ അനുകമ്പയിൽ അനുകമ്പയെ അടിസ്ഥാനമാക്കി തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്. നമ്മുടെയും താല്പര്യം എന്താണ്? നമ്മുടെ താല്പര്യം എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെ നന്മയാണ്. അപ്പോൾ ഏതെങ്കിലും വ്യക്തികളെ ഹിംസിക്കുക എന്നുള്ളതല്ല, വ്യക്തിയുടെ തിന്മകളെ വേരോടെ പിഴുത് കളയുക എന്നുള്ളതാണ്. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ അനുകമ്പയെക്കുറിച്ച് പറയുമ്പോൾ ഇതെല്ലാം പ്രായോഗികമായി ഏതേത സന്ദർഭങ്ങളിലാണ് അത് പ്രവർത്തിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഒരു ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത ഒരു ഭ്രാന്തൻ നമ്മളെ ആക്രമിക്കാൻ വരുന്നു. ബുദ്ധിക്ക് സ്ഥിരതയില്ല, നമ്മളവനൊന്നും ചെയ്തില്ല, പക്ഷെ അവൻ നമ്മളെ ആക്രമിക്കാൻ വരികയാണ്. പക്ഷെ നമ്മുടെ സംവിധാനത്തിനനുസരിച്ച് അവൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവനെ തല്ലിക്കൊല്ലാൻ നമുക്ക് അവകാശമില്ല. അവനെ തല്ലിക്കൊന്നാൽ നമ്മൾ കുറ്റവാളിയാണ്, നമ്മൾ വിചാരണ നേടേണ്ടി വരും, നമ്മളെ ശിക്ഷിക്കപ്പെടും. അപ്പം അവിടെ അവൻ്റെ അവസ്ഥ എന്തായാലും ശരി, നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഓരോ ധർമ്മമാണ്. അപ്പം നമ്മുടെ ധർമ്മം അനുസരിച്ചേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. നമുക്ക് നിയമപരമായ വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെ മാത്രമേ അത് നേരിടാൻ പറ്റൂ. അപ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ നമ്മളെ അവൻ തല്ലി കൊന്നുകഴിഞ്ഞാൽ തല്ലിക്കൊന്നുകഴിഞ്ഞാൽ ചത്തത്ര തന്നെ, വേറെ ഒന്നുമില്ല, അതിന് പരിഹാരം വേറെ ഒന്നും. പക്ഷെ തിരിച്ച് അവനെ കൊല്ലാൻ നമുക്ക് അവകാശമില്ല. നമ്മൾ കൊന്നുകഴിഞ്ഞാൽ അവൻ കുറ്റവാളിയാണ്. എന്നാൽ അവൻ നമ്മളെ കൊന്നാലോ അവൻ കുറ്റവാളിയല്ല. ഇതാണ് സമൂഹത്തിൻ്റെ നീതി എന്ന് പറയുന്ന ഇതാണ്. ഇങ്ങനെ ഒരു സാമൂഹിക നീതിയാണ് ജനാധിപത്യത്തിന്. അതനുസരിച്ച് നമുക്ക് ഇന്ന് എന്താണ് എല്ലാ കാര്യങ്ങളും, ധർമ്മമായാലും അധർമ്മമായാലും അനുകമ്പയായാലും ഹിംസയായാലും എല്ലാം നമുക്കിന്ന് ചിന്തിക്കണമെങ്കിൽ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ നിന്നുകൊണ്ടേ നമുക്ക് ചിന്തിക്കാൻ പറ്റും. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിങ്ങനെ എന്താണ് ഒരാശയം പറഞ്ഞ് പ്രസംഗിച്ച് കയറുന്നതിൽ കാര്യമൊന്നും. അതെല്ലാം നമ്മുടെ ഇന്നത്തെ സംവിധാനത്തിൽ നിന്നുകൊണ്ടേ അത് നടപ്പിലാക്കാൻ പറ്റും. ജനാധിപത്യത്തിനപ്പുറം ഒരു നല്ല സംവിധാനം ഇല്ലാത്തതുകൊണ്ട് ആ സംവിധാനത്തിൽ നിന്നുകൊണ്ടേ നമുക്ക് ചിന്തിക്കാനും നടപ്പിലാക്കാനും പറ്റും. പിന്നെ വേറെ എന്താണ്? അനുകമ്പയെ കുറിച്ച് അതിപ്പോ എന്താണ് ഈ കഥ ഗുരുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ചട്ടമ്പി സ്വാമിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സ്വാമി ഒരു മൂർഖൻ പാമ്പ് ഒന്ന് കൊത്തി, കുറച്ചു കഴിഞ്ഞ് അതുവഴി ആൾക്കാർ പോയപ്പോ ഒരു മൂർഖൻ പാമ്പ് അവിടെ ചത്തുകിടക്കുന്നു. അപ്പൊ തേളിനെ കാണും കടുത്തതാണല്ലോ മൂർഖൻ പാമ്പ്. അപ്പൊ ഗുരുവിനെ കുറിച്ച് ഒരു തേളിന്റെ കഥ പറഞ്ഞാൽ മറുവശത്ത് എന്ത് ചെയ്യും? മൂർഖൻ പാമ്പിന്റെ കഥ. ഇനി അവിടെ ഒരു മൂർഖൻ പാമ്പിന്റെ കഥ പറഞ്ഞാൽ ഇപ്പുറത്ത് പറയും ഗുരുവിന് ഒരു രാജവെമ്പാല കടിച്ചിട്ട്. ഇവിടെ പറയുന്ന കേൾക്കുന്നുണ്ടോ? ഇവിടെ പറയുന്ന കേൾക്കുന്നുണ്ടോ? ഇല്ല. ഇതാണ് ഇന്നലെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, മനസ്സിലാ? നാളെ വേറെ എന്തെങ്കിലും പറയും. ഗുരുവിനെ പണ്ടൊരു രാജവെമ്പാല കടിച്ചു, പിന്നെ കുറച്ചു കഴിഞ്ഞ ആൾക്കാർ നോക്കിയവർ രാജവെമ്പാല. കഥകളാണ് ഇതിലൊക്കെ, എന്തെങ്കിലും സത്യം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. പിന്നെ സാധാരണഗതിയിൽ പിന്നെ പാമ്പോ തേളോ ഒക്കെ ആരെങ്കിലും കടിച്ചാൽ അത് ചത്തുപോകത്തൊന്നുമില്ല. അത് ചത്തുപോകുന്ന ഒരു പ്രാണിയേ ഉള്ളൂ. അതാണ് നീറെന്ന് പറയും ഇവിടെയൊക്കെ. എന്താണ് അതിനെന്താ പറയുന്നത്? അത് ചിലപ്പോൾ നമ്മളെ കടിച്ചു കഴിഞ്ഞാൽ അത് ചത്തുപോകും. അല്ലാതെ പ്രാണികളൊന്നും അങ്ങനെ മനുഷ്യനെ കടിച്ചെന്ന് വിചാരിച്ചൊന്നും ചത്തുപോകത്തൊന്നും. അതൊക്കെ കഥകളിങ്ങനെ പറയുന്നു. പിന്നെ വിശ്വസിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇങ്ങനെയുള്ള എന്താണോ കഥകളൊക്കെ, അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. ഈ ആത്മീയ ജീവിതം എന്ന് പറയുന്നതിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ, ഞാനായാലും നിങ്ങളായാലും എല്ലാവരും ശരി, അവിടെ അതെന്ന് പറയുന്ന ഒരു ആലീസിന്റെ അത്ഭുത ലോകമാണ്. കേട്ടിട്ടുണ്ടോ? വണ്ടർലാൻഡ് കേട്ടിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ? ഏ, അത് മാത്രം വായിക്കാതെ മറിച്ച് വായിപ്പോയി. ആലീസ്വരോട് ഞാൻ വളരെ കുട്ടിക്കാലത്ത് വായിച്ചതാണ്, യു പി ക്ലാസ്സിലൊക്കെ വായിച്ചാണ്. അത്ര കൃത്യമായി എനിക്ക് ഓർമ്മയെന്നുണ്ട്. അപ്പോ വളരെ രസകരമായ കഥയാണ്. അതായത് ആലീസ് തോട്ടത്തിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു മുയൽ കയ്യിലൊരു വാച്ചും കെട്ടിക്കൊണ്ട് വരുന്നു. പിന്നെ അത് വാച്ചിൽ നോക്കി പിറുകൊടുത്തുകൊണ്ട് ഒരു ഗുഹയ്ക്കകത്ത് കയറിപ്പോയി. ഉടനെ ആലീസ് അതിന്റെ പിറകെ പോയി. പിന്നെ അവിടെ കാണുന്ന അത്ഭുതങ്ങൾ പരസ്പര ബന്ധമില്ലാത്ത ഒരുപാട് അത്ഭുതങ്ങൾ കുട്ടിക്കാലത്ത് നമുക്കത് വായിക്കാൻ ഭയങ്കര രസമാണ്. അപ്പോഴേ അത് രസിക്കും. ഇപ്പോഴൊന്നും വായിച്ചാലും നമുക്കത് രസിക്കത്തില്ല. അപ്പൊ ഈ ആത്മീയത എന്ന് പറയുന്നതിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങൾ കാണുന്നതൊക്കെ എന്താണ്? ആലീസിന്റെ അത്ഭുത ലോകമാണ്. മനസ്സിലായോ? അപ്പോൾ ഇതിൽ കുറേ കാലം ഇങ്ങനെ ഈ തട്ടി ചുട്ടി ഇങ്ങനെ ഭ്രമിച്ച് ഇങ്ങനെ നടക്കും. ഈ അത്ഭുത ലോകത്തു നിന്ന് രക്ഷപ്പെടാത്തവരും കാണും, രക്ഷപ്പെടുന്നവരും കാണും. ഇതിന് കുറേ സമയം പിടിക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ. അപ്പോ ഈ ആലീസിന്റെ അത്ഭുത ലോകം എങ്ങനെയുണ്ടായി? കാരണം ഈ പുസ്തകം എഴുതിയ ആള് മാനസികമായ വിഭ്രാന്തികളുള്ളവരാളായിരുന്നു. ആ വിഭ്രാന്തികളാണ്, അത് ചരിത്രമാണ്. അയാളിൽ ഇങ്ങനെ വിഭ്രാന്തികൾ ഉണ്ടായിരുന്നപ്പോഴാണ് ഇയാൾക്ക് ഇങ്ങനെ ആ വിഭ്രാന്തികളെന്ന് പറയുന്ന അയാൾ നല്ല രീതി ഉപയോഗിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു അത്ഭുത ലോകം ഉണ്ടായത്. ഒരുപാട് ലോകത്തുള്ള എല്ലാ ഭാഗത്തുള്ള എല്ലാ ഭാഷകളിലും തർജ്ജമേതാണ് കുട്ടികളെ അത്ഭുതപ്പെടുത്തിയ വളരെ രസകരമായ ഒരു കഥയുണ്ടായി. അതിന് കാരണമെന്ന് പറയുന്നത് എന്താണ്? ആ എഴുതിയ വ്യക്തിയുടെ മാനസികമായ വിഭ്രാന്തികളാണ്. അപ്പൊ ഈ കഥകൾ ഇങ്ങനെ മെനഞ്ഞെടുക്കുന്നവർക്കെല്ലാം അവർ കഥ മെനയുന്നതിന് ഒരു പ്രധാനമായ കാരണമെന്ന് പറയുന്നത് എന്താണ്? ആ വ്യക്തിയുടെ മാനസിക വിഭ്രാന്തികളാണ് എന്നുകൂടെ നമ്മൾ തിരിച്ചറിയണം. പിന്നെ വിശ്വസിക്കുകയായിരിക്കുക എന്ന് പറയുന്നത് അവരവരുടെ സ്വാതന്ത്ര്യമാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. അത് മറ്റൊരാൾക്കത് നിങ്ങളത് വിശ്വസിക്കരുത് എന്ന് പറയുന്നതിന് പറയാനൊന്നും ആർക്കും അവകാശമില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാം. പക്ഷെ ഇതെന്താണ്? ഇതൊരു മാന്ത്രിക ലോകമാണ്. ഇവിടെ ഒരുപാട് കഥാകാരന്മാരുണ്ട്. ഈ കഥകളുടെയൊക്കെ അടിസ്ഥാനം എന്താണ്? ഇതൊക്കെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട് അയാൾ ആ കഥ എഴുതി? എല്ലാവർക്കും അങ്ങനെ ഒരു കഥ എഴുതാൻ പറ്റില്ല. എഴുതണമെങ്കിൽ എന്ത് വേണം? ഈ വിഭ്രാന്തി വേണം. അപ്പൊ നിങ്ങൾ ആത്മീയ ലോകത്തേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ കാണുന്ന മുഴുവൻ ആലീസിന്റെ അത്ഭുത ലോകങ്ങളാണ്. വിശ്വസിക്കുക, വിശ്വസിക്കുകയായിരിക്കാം നിങ്ങളുടെ ചോയ്സ്. മനസ്സിലായോ? അത് അവരവരുടെ ഇഷ്ടം. വോൾട്ടയർ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? റൂട്ടോ, വോൾട്ടയർ, മൊണ്ടേസ്ക്യു. കൂടുതൽ പറയണ്ട. വോൾട്ടയർ ആണെന്ന് തോന്നുന്നു. ഒരിക്കൽ ഞാൻ മുമ്പ് വായിച്ചിട്ടുള്ളതാണ്. ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ എന്താണ്, ഞാനൊരിക്കലും അന്ധവിശ്വാസങ്ങളോട് ഞാൻ ഒരിക്കലും സന്ധിയത്തില്ല, ഒരിക്കലും ഞാൻ അംഗീകരിക്കത്തില്ല. പക്ഷേ അന്ധവിശ്വാസം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. നിങ്ങളുടെ സ്വാതന്ത്ര്യം എന്നുള്ള നിലയ്ക്ക് ഞാൻ അതിനെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ അതിനുവേണ്ടി യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത് വ്യക്തി സ്വാതന്ത്ര്യത്തിൽപ്പെടുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതെന്താണ് നമ്മൾ തിരിച്ചറിയണം. നമുക്ക് ഒരാൾ ഒരു അന്ധവിശ്വാസിയാണെന്ന് പറഞ്ഞ് ഒരാളെ ആക്ഷേപിക്കാനോ പരിഹസിക്കാനോ ഒന്നും ഒന്നും സാധ്യമല്ല. അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് എന്തിനാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ എന്താ? അതായത് നമുക്ക് തെളിയിക്കപ്പെടാൻ സാധ്യമല്ലാത്ത വിശ്വാസം. മനസ്സിലായോ? തെളിയിക്കപ്പെടാൻ സാധ്യമായ വിശ്വാസമാണെങ്കിൽ അത് അന്ധവിശ്വാസമല്ല. സാറിന് ചോദിച്ചല്ലോ, നിന്റെ അച്ഛൻ ആരാണെന്ന് നീ അറിഞ്ഞിട്ടാണോ വിശ്വസിക്കുന്നത്? അത് അന്ധവിശ്വാസമല്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ഡി എൻ എ ടെസ്റ്റ് നടത്താം. അപ്പൊ അച്ഛൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമല്ല, ഡി എൻ എ ടെസ്റ്റ് നടത്താം. പിന്നെ അത് അന്ധവിശ്വാസമല്ല. എന്തുകൊണ്ട്? അത് ശരിയായ വിശ്വാസമുണ്ട്. നമുക്ക് തെളിയിക്കാൻ സാധ്യതയുള്ള വിശ്വാസങ്ങളാണ്. അപ്പൊ തെളിയിക്കാൻ സാധ്യതയുള്ള വിശ്വാസങ്ങൾ വിശ്വസിക്കാം. പക്ഷെ തെളിയിക്കാൻ സാധ്യതയില്ലാത്ത വിശ്വാസങ്ങൾ അന്ധവിശ്വാസമാണ്. കാരണം ഒരാള് ആകാശത്തൂടെ പറന്നു പോകുന്ന ഞാൻ കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും തെളിയിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അത് ന്യൂട്ടന്റെ ചലന നിയമത്തിനെതിരാണ്. ന്യൂട്ടന്റെ ചലന നിയമം അനുസരിച്ച് എന്താണ്? ഇവിടെ നിന്ന് മേലോട്ട് പൊങ്ങണമെങ്കിൽ എന്ത് വേണം? എതിർ ദിശയിലേക്ക് ഒരു ഫോഴ്സ് പ്രയോഗിച്ചാലേ പറ്റും. ഫോഴ്സ് എന്ന് പറയുന്നത് ഭൗതികമാണ്. ചലനം ഭൗതികമായ നിയമമാണ്. ചലനം എന്താണ്? ആത്മീയ നിയമമല്ല, ഭൗതിക നിയമമാണ്. അതിൽ എതിർദിശയിലേക്ക് ഇവിടെ ഇങ്ങോട്ട് എന്തുണ്ട്, എല്ലാ വസ്തുക്കൾക്കും പരസ്പരം ആകർഷണമുണ്ട്. അപ്പോൾ ആകർഷണത്തെ അതിജീവിച്ചുകൊണ്ട് ഒരാൾ മേളോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എതിർദിശയിലേക്കുള്ള ഒരു ഫോഴ്സ് പ്രയോഗിക്കും. പ്രയോഗിച്ചാൽ പോകാൻ പറ്റും. നമ്മുടെ ശരീരത്തിൽ റോക്കറ്റ് വെച്ച് കെട്ടിയാൽ മതി പോകാം, അല്ലെങ്കിൽ നമ്മൾ ചിറക് വെച്ച് കെട്ടിയാൽ മതി പറക്കണം, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്താണ് ഇതിന് ബാഹ്യമായ ഭൗതികമായ ഒരു ഫോഴ്സിനെ ആശ്രയിക്കാതെ ഒരു മനുഷ്യന് പൊങ്ങിപ്പോകാൻ പറ്റത്തില്ല. അതിന് പൊങ്ങാം. എപ്പോ നിങ്ങൾ ഹൈ ജമ്പ് ചാടുമ്പോൾ പൊങ്ങും, അവിടെ എന്താ ചെയ്യുന്നത്? നമ്മളൊരു ഫോഴ്സ് അവിടെ ഉപയോഗിക്കുകയാണ്. അപ്പോ അത് നമ്മൾ ആ നിയമത്തെ പരിഗണിക്കാതെ നമ്മൾ പറയണം ഇങ്ങനെ വേണ്ടോട്ട് പോയി എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് തെളിയിക്കപ്പെടാൻ കഴിയാത്ത ഒരു വിശ്വാസമായതുകൊണ്ട് അനന്തവിശ്വാസം എന്ന് പറയും. പക്ഷെ ഒരാൾക്കതാണ് ഇഷ്ടം, ആയിക്കോട്ടെ, നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. മനസ്സിലായോ? അത് നാം മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്, അതങ്ങനെ ആകാം. അതുകൊണ്ട് എന്താണ് സാറിന് ഈ ഇതിനെയൊക്കെ സംബന്ധിച്ചൊരു സാമാന്യ നിയമമുണ്ട്? ഒരു പാമ്പ് നമ്മളെ കടിച്ച അവിടെ കടിക്കുന്ന പാമ്പിന് ചാകുന്നതിനുള്ള സാധ്യത 1% പോലും ഇല്ല. പക്ഷെ നമുക്കാണെങ്കിലോ, വിഷമുള്ളതാണെങ്കിൽ നമുക്ക് മരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, 50% മേളിലാണ്. അപ്പോൾ അങ്ങനെ പാമ്പ് കടിച്ചിട്ട് പാമ്പ് ചത്തുപോയി എന്നൊക്കെ പറയുന്നത് വിശ്വസിക്കാനുള്ള നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, അതിനെ ഞാൻ നിഷേധിക്കുന്നില്ല എന്നേ എനിക്ക് പറയാൻ പറ്റൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, ആത്മീയതയെന്ന് പറയുന്ന ഒരു ആരീസിന്റെ അത്ഭുത ലോകമാണ്. അതിലേക്ക് കടങ്ങിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങളിൽ കൂടെ പോകും. അപ്പൊ അത് മനസ്സിലാക്കണം. ഈ അത്ഭുത കഥകളൊക്കെ ആരുടെ സൃഷ്ടിയാണ്? ഭ്രാന്തിയുള്ള ആൾക്കാരുടെയാണ് കൂടുതൽ, 99%. അതാണ് ഞാൻ കണ്ടു, അവിടെ കണ്ടു, ഇത് കണ്ടു, മറ്റു കണ്ടു, മറിച്ച് കണ്ടു. അപ്പം നിങ്ങൾക്ക് നിങ്ങളൊരു ആധ്യാത്മിക ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ആരും പറഞ്ഞു തരാൻ, അല്ലെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മോചനം നേടാൻ ഒരുപാട് എന്നെപ്പോലെ വയസ്സാവേണ്ടി വരും. ഒരുപാട് കാലം ഇതിലൊക്കെ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നടന്നു മാത്രമേ നിങ്ങൾക്ക് ഈ വിഭ്രാന്തികളിൽ നിന്നൊരു മോചനം കിട്ടൂ. ആത്മീയതയ്ക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള അതാണ് മോചനം. നമുക്ക് ആത്മീയമായി ജീവിക്കാം, അതിന് ഈ വിഭ്രാന്തികളെ ഒന്നും കൂട്ടുപിടിക്കേണ്ട ആവശ്യം ഇല്ല. അത് സ്വയം അന്വേഷിച്ച് കണ്ടുപിടിച്ച് തിരുത്തുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. അതുകൊണ്ടാണ് മിക്കവാറും പേരെന്താണ് മരണം വരെയും അവര് ഈ വിഭ്രാന്തികളിലായിരിക്കും ജീവിക്കുന്നത്. പിന്നെ അതൊന്ന്. ഇനി രണ്ടാമതെന്തെന്ന് വെച്ചാൽ ഈ വിഭ്രാന്തികളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ വിഭ്രാന്തികളും നല്ല വിപണന സാധ്യതയുള്ളതാണ്. അത് നമുക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ വിറ്റ് കാശാക്കാൻ പറ്റിയ സാധനങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ പുഷ്ടി പ്രാപിച്ച് ആത്മീയ രംഗത്ത് ഇങ്ങനെ വളരും. ഏത് വിഭ്രാന്തികൾ വിറ്റാ കാശ് കിട്ടും. അപ്പൊ ചിലരിത് എന്താണ് ഇത് വിഭ്രാന്തികളൊക്കെ കേൾക്കും, ഇവർക്ക് ഒരു പിടിയും കിട്ടുന്നില്ല, എന്തോ ആയിക്കോട്ടെ, നമുക്കെന്ത് വേണം, ദീപസ്തംഭം മഹാചര്യം എനിക്കും കിട്ടണം പണം, ഇവരിത് വിറ്റ് കാശാക്കാൻ തുടങ്ങും. ഇങ്ങനെ ഒരു കൂട്ടർ ഇത് ഇവിടുത്തെ എന്താണ് ആൾക്കാരോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്. ദുർബല ഹൃദയമല്ല, മാനസികമായ പ്രശ്നമുള്ളവരാണ്. ഒട്ടുമിക്കാരനും അവരെ മാനസിക സ്ഥിതിയെ കുറിച്ച് അത് അറിയാതെയാണ്, അറിയാതെ ഉള്ളവരാണ്. അവർക്ക് പലതരത്തിലുള്ള OCD, ഡിപ്രഷൻ, സ്കിസോഫ്രീനിയ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള മാനസികമായ പ്രശ്നങ്ങളുള്ളവർക്കാണ് TLP, TLE, TLE ഇങ്ങനെയൊക്കെ പറയുന്ന സെനസ്തേഷ്യ ഇങ്ങനെയൊക്കെ ഓരോ കുറേ മാനസിക പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാക്കാമെന്നുള്ളൂ. അതിന് സൈക്യാട്രിയും സൈക്കോളജിയൊന്നും പഠിക്കുന്നുണ്ട്. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഈ പറയുന്ന അത്ഭുതങ്ങളിൽ എല്ലാം തന്നെ. വിശ്വാസം എന്ന് പറയുന്ന ഈ ആ മാനസ ആ ബ്രെയിനിൽ നിന്ന് ഇതിൽ വിശ്വാസം ഉണ്ടാകുന്നു. വിശ്വാസം ഉണ്ടാക്കുന്നത് നിങ്ങളുടെ ബ്രെയിനാണ്, നിങ്ങളുടെ ബ്രെയിനിന്റെ പ്രശ്നമാണ് അതൊക്കെ. മനസ്സിലായോ? നിങ്ങളുടെ ബ്രെയിനിന്റെ പ്രശ്നമാണ് ഇതെല്ലാം എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇപ്പൊ ഈ പറയുന്ന നല്ല സിനസ്തേഷ്യ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്റെ ഒരു പ്രശ്നമാണ്. ടി എൽ ഇ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന്റെ പ്രശ്നമാണ്. ആ ഒരു പ്രശ്നമുള്ള ആൾക്ക് പലതരത്തിലുള്ള ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. എന്നിട്ട് അവർ സ്വയം അവരുടെ ബ്രെയിനിനെ അവർ തിരിച്ചറിയുന്നല്ല, അവർ വിചാരിക്കുന്ന എന്താണ്, എനിക്ക് സവിശേഷമായ ശക്തികളുണ്ട്, പവറുണ്ട്, മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്ത എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇങ്ങനെ അവകാശവാദങ്ങൾ ഉന്നയിക്കും. അതിന് പിന്നെ ഞാൻ പേര് പറയുന്നില്ല, ആരുടെയും പേര് പറയുന്നില്ല. എൻ്റെ കൂടെ ഒരാളുണ്ട്, ചോദിച്ചാൽ മതി എന്തെല്ലാം അത്ഭുതങ്ങൾ പുള്ളി കാണുന്നുണ്ടെന്നറിയാം. പേര് ഞാൻ പറയുന്നു. പുള്ളിക്ക് അങ്ങനെ ഒരുപാട് വിശേഷമായ അറിവുകളും അത് ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇതെല്ലാം കൂടെ വന്നിട്ട് അവസാനം എന്ത് ചെയ്യുന്നു, അങ്ങനെ വരുമ്പോൾ അവർക്ക് അവിടെ വരുന്ന പ്രശ്നം എന്തെന്ന് വെച്ചാൽ സെൽഫ് മാനേജ്മെന്റ്, അവനവനെ തന്നെ മാനേജ് ചെയ്യുന്നതിനുള്ള ആ കഴിവ് നഷ്ടപ്പെട്ടു. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ഇവരുടെ ബ്രെയിനിന്റെ പ്രശ്നമാണ്. ഒരു മനുഷ്യന് സ്വയം അവൻ്റെ ജീവിതത്തെ മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള കഴിവ് ഇത്തരക്കാർക്ക് നഷ്ടപ്പെടുന്നു. അങ്ങനെ നഷ്ടപ്പെടുമ്പോഴാണ് ഇവരിൽ ഒരുപാട് ആശ്രയ മനോഭാവം വരുന്നത്. ഈ കക്ഷിക്ക് എന്നെ വിട്ട് ജീവിക്കാൻ പറ്റത്തില്ല, ഞാനല്ലെങ്കിൽ എക്സ് ഓർ വൈ, ഏതെങ്കിലും ഒരു വ്യക്തി വേണം അവർക്ക് ജീവിക്കാൻ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരാശ്രയം കൂടിയേ തീരും. അത് വ്യക്തിയുടെ ബ്രെയിനിന്റെ പ്രശ്നമാണ്. അപ്പോൾ അത് ഇത് കാണുമ്പോഴത്തേക്ക് ശരി എന്നാൽ ഇവനെ ഒന്ന് ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ സർവസ്വവും നമുക്ക് ചൂഷണം ചെയ്യാം, അവൻ്റെ സർവവും. കാരണം അവൻ സ്വയം സന്നദ്ധനാവും. അങ്ങനെയുള്ളവരാണ് ഓടി എവിടെ വരുന്നത്, ആശ്രമങ്ങളിൽ വരുന്നു. എല്ലാവരും അങ്ങനെ, നിങ്ങളൊന്നും അങ്ങനെയല്ല, ഒട്ടും കാര്യവരോ. അങ്ങനെയുള്ള ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലായോ? എനിക്കുണ്ടായ ഒരു സൗകര്യം ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആശ്രമങ്ങളിലും ഒരുപാട് ആത്മീയക്കാരെയും ഒരുപാട് സ്ഥലത്ത് ജീവിക്കാനും കാണാനും ഒക്കെ പറ്റി. അപ്പൊ എന്താണ്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആത്മീയത എന്ന് പറയുന്ന ഒരു പെട്ടിക്കടയാണെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു സൂപ്പർ മാർക്കറ്റോ അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റോ അല്ലെങ്കിൽ ഒരു മാളോ എന്തൊക്കെയാണ്. ഒത്തിരി കാണാനും അനുഭവിക്കാനും ഒക്കെ പറ്റി. അതുകൊണ്ട് എന്ത് ചെയ്തു, എനിക്ക് വിഭ്രാന്തികളെ കുറെയൊക്കെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്, കുറെയൊക്കെ. അത് അതിൻ്റെ ഒരു ഗുണമാണ്. പിന്നെ ഞാൻ ഇതൊരിക്കലും ഇത് വിറ്റ് കാശാക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. വിഭ്രാന്തികൾ തീരെ ഇല്ലാന്ന് പറയാൻ പറ്റില്ല. ചില സാഹചര്യങ്ങളിൽ ചെറിയ ബിസിനസ്സൊക്കെ ഞാനും നടത്തിയിട്ടുണ്ട്. അത് എനിക്ക് വേണ്ടി, അതിന്ന് കാശൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ബിസിനസ് തീരെ നടത്താത്ത പരമപരിശുദ്ധനാണെന്നും ഞാൻ എന്നെക്കുറിച്ച് അവകാശവാദം പറയുന്നില്ല, ചെറുതായിട്ട് കാണത്തില്ല. പക്ഷേ അതൊക്കെ ചെയ്താലും എനിക്കത് വിടാനുള്ള ഒരു മനസ്സ് വന്ന് ഞാൻ വിട്ടിട്ടുമുണ്ട്. അതിതിൻ്റെ ഭാഗമാണ്. അത് പലപ്പോഴും നമ്മൾ എന്താണ്, ഈ ഇത് വന്നാൽ ഇതിൻ്റെ ഒരു ഭാഗമായിപ്പോ, നമ്മൾ തന്നെ അറിയുന്നില്ല. നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാൻ പറ്റാതായിപ്പോ. നമ്മൾ ജീവിക്കുന്ന ഇവിടെ ആലീസിന്റെ അത്ഭുത ലോകത്താണ്, ഇതാണ് പ്രശ്നം. അത്ഭുത ലോകത്ത് ജീവിക്കുമ്പം നമ്മളും അതിലൊരു കഥാപാത്രമായി പോവുകയാണ്. അതാണ്, ആലീസും അങ്ങനെയാണ്, ആലീസും അതിൻ്റെ കഥാപാത്രമായി പോവും. അങ്ങനെ സംഭവിക്കും. അപ്പൊ ചെറിയ പ്രായത്തിൽ ഞാൻ ശരിക്കും പറഞ്ഞ ആലീസിന്റെ അത്ഭുത ലോകം വായിക്കുന്നത് 7ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. ഈ ബുക്ക് വായിക്കും ഞാൻ ഒരിക്കലും അന്ന് ചിന്തിച്ചില്ല ഞാൻ ഭാവിയിലൊരു ആലീസിന്റെ അത്ഭുത ലോകത്ത് ജീവിക്കാൻ പോകുന്ന ഒരാളാണ്. അങ്ങനൊരു ചിന്ത എനിക്കന്നില്ലായിരുന്നു, അങ്ങനെ ഒരു അത്ഭുത ലോകത്ത് ഞാൻ ജീവിക്കുമെന്ന്. പക്ഷെ അതുകൊണ്ട് ഗുണമുണ്ടായി. അങ്ങനെ ഒരു ജീവിതം കൊണ്ട് ഇതെനിക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റി. അതൊരു ഗുണം, ഇല്ലെങ്കിൽ അങ്ങനെ ഞാൻ മനസ്സിലാക്കും. മനസ്സിലാക്കാനൊരു സൗകര്യം ഉണ്ടായി. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കഥകളൊക്കെ ഒട്ടുമുക്കാലും തള്ളലാണ്. ഇന്നത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞ എന്താണോ, തള്ളലോട് തള്ളൽ. അതിനപ്പുറം ഇതിനകത്തൊന്നും മതി. കാരണം നമ്മൾ നോക്കണം എന്താണോ, ഏത് കഥ കേട്ടാലും തെളിയിക്കപ്പെടാമെന്നുള്ള യാതെങ്കിലും സാധ്യത അതിലുണ്ടെങ്കിൽ അതിനെ നമുക്ക് ശരിയായ രീതിയിൽ അംഗീകരിക്കാം, നമുക്ക് അതിനെ വിശ്വസിക്കാം. അല്ല, ഒരു തരത്തിലും തെളിയിക്കപ്പെടാൻ സാധ്യതയില്ലാത്തതാണെങ്കിൽ തള്ളിക്കളയാനേ പറ്റും അത്തരം കാര്യങ്ങൾ. അത് അവിടെ ഇത് സുലഭമാണ്. ആലീസിന്റെ അത്ഭുത ലോകത്ത് നമുക്ക് ഇഷ്ടം പോലെ പണവും ഉണ്ടാക്കാം. നിങ്ങളൊക്കെ അത് നോക്കിയാണല്ലോ ഇങ്ങനെ അവിടെയൊക്കെ ഇറങ്ങിപ്പറഞ്ഞ ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കുന്നത്. ഇവിടെ അതിനുള്ള സൗകര്യം വളരെ കൂടുതലാണ്. പക്ഷേ അപകടങ്ങളും പറ്റും. ആലീസിന്റെ അത്ഭുത ലോകത്ത് ഭയങ്കരമായ ഡാമേജും പറ്റും. അതുകൂടെ ഉണ്ട്. ഇതൊരു ഞാണിന്മേൽ കടിയാണ്, മനസ്സിലായോ? പണവും അധികാരവും വരും, വരുമ്പോഴത്തേക്ക് ബാലൻസ് തെറ്റിപ്പോവും. അതാ കിടക്കും താഴെ. അതാണ് പറയുന്നത് ഞാണിന്മേൽ കളി എന്ന് പറയും. വീണു പോവും. വീണതിലോ കിടക്കുന്നു ധരണിയിൽ ശോണിതവും അണിഞ്ഞ് അയ്യോ ശിവശിവ അങ്ങനെ ആയിപ്പോ. ആ അത് വരും. പണമുണ്ടാക്കുന്നവർക്ക് അത് ശരിയാണെന്ന് സ്ഥാപിച്ചല്ലേ പറ്റൂ. അതുകൊണ്ട് നമ്മൾ പണമുണ്ടാക്കാൻ പോയാൽ നമ്മളതിൻ്റെ പ്രവാചകന്മാരാകണം. അതിനെപ്പോഴും നമ്മൾ അതിനെ അതിൻ്റെ പക്ഷത്തന്നെ അനുകരിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് നമ്മൾ കാര്യങ്ങളെ എപ്പോഴും ഒരു യാഥാർത്ഥ്യ ബോധത്തോടുകൂടി സമീപിക്കുക. ആത്മീയത എന്ന് പറഞ്ഞാൽ ഈ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആത്മീയതയ്ക്ക് ആത്മീയത എന്ന് പറയുന്നത് നമ്മുടെ ആന്തരികമായ മാനസികമായ മാറ്റമാണ്, പരിണാമങ്ങളാണ് ആത്മീയത എന്ന് പറയുന്നത്. അവിടെ സംഭവിക്കുന്ന കറക്ഷനാണ് ആത്മീയത എന്ന് പറയുന്നത്. കറക്ഷൻ എന്ന് പറയുമ്പോൾ, കറക്ഷൻ എന്ന് പറയുന്നതിനെ തന്നെ നമ്മൾ മനസ്സിലാക്കണം എന്തുണ്ട് അവിടെ. ഒരുപാട് എററുകളുള്ള സ്ഥലമാണ്. അപ്പോൾ എറർ ഉള്ളിടത്താണ് എന്ത് വേണ്ടി വരുന്നത്? കറക്ഷൻ വേണ്ടി വരുന്നത്. അപ്പോൾ അവിടെ എററുണ്ട്, അത് കറക്റ്റ് ചെയ്ത് ജീവിക്കുക. അതാ ആത്മീയതയ്ക്ക് അത്രേ അർത്ഥമാണ്. അധികം ഞാൻ അർത്ഥമൊന്നുമില്ല. ആ അവനവൻ എന്നുവെച്ചാൽ എന്തിനു വേണ്ടി അവൻ തിരുത്തണം? എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനാ അവന് തിരു എന്നുവെച്ചാൽ, ഒരു മനുഷ്യന് ശാന്തമായി സമാധാനമായി ജീവിക്കണമെങ്കിൽ ആവശ്യമുള്ള കറക്ഷനുകൾ അത് വരുത്തുക, അത്രേ. അതാണ് ആത്മീയതയും വേണ്ട. അതൊക്കെയാണ് ഗുരു ജീവിച്ചിരുന്ന ഏത് കാലമെന്ന് നോക്കണം. അതുകൊണ്ട് നമ്മൾ നോക്കണം. കറണ്ടില്ലാത്ത കാലമാണ്. നാട് മുഴുവൻ രക്ഷി, ഭൂതം, ചാമുണ്ടി, ഒറ്റമലച്ചി, അത് ഇത് എന്തൊക്കെയാണ്, പുറത്തിറങ്ങി നടക്കാൻ വയ്യാത്തൊരു കാലമാണ്. മനസ്സിലായോ? കറണ്ടുണ്ടെങ്കിൽ ഇതൊന്നും വരത്തില്ല. ഇന്ന് നിങ്ങൾക്ക് രാത്രി ഇവിടെയൊക്കെ ഇറങ്ങി നടക്കുന്നതിന് പേടിയുണ്ടോ? ഒന്നുമില്ല. പക്ഷെ ഗുരുവുള്ള കാലത്ത് പാല പകലുപോലും ഇവിടെ നിന്ന് ഈ സൈഡിലോട്ടൊന്നും ആരും വരത്തില്ല. കാരണം യക്ഷി, ഭൂതം, പ്രേതം. അപ്പോൾ ആ കാലഘട്ടത്തിൻ്റെ സൃഷ്ടിയാണ് ഈ മിത്തുകളെല്ലാം, കഥകളും എല്ലാം. എന്നുവെച്ചാൽ മനുഷ്യൻ്റെ അറിവില്ലായ്മയുടെ സൃഷ്ടിയാണ്. ബോധമില്ലാത്ത മനുഷ്യർ, അവർക്ക് ഒരുപാട് ജീവിതത്തിൽ സമസ്യകളുണ്ട്, പലതിനും ഉത്തരം കിട്ടുന്നില്ല. ഉത്തരം കിട്ടാത്തതിനെല്ലാം അവൻ എന്ത് ചെയ്തു? കഥകളെ സൃഷ്ടിച്ച് അവൻ ആശ്വാസം കണ്ടെത്തുന്നു. ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല, പക്ഷെ അവന് ആശ്വാസം വേണം. അവൻ എന്ത് ചെയ്യും? അവിടെ ഒരു കഥയെ അവൻ സൃഷ്ടിക്കും. അങ്ങനെയാണ് ഈ കഥകളെല്ലാം വരുന്നത്. അപ്പൊ അത് ആ കാലത്തിന്റെ ഒരിതാണ്. അതിനുമ്പതിലും മോശമായിരുന്നു, അതിനുമ്പതിലും മോശമായിരുന്നു. മനുഷ്യൻ അങ്ങനെ കഥകളെ സൃഷ്ടിച്ച്, പിന്നെ ഈ കഥകളൊക്കെ മനുഷ്യന് പരിണാമപരമായി അവനെ അതിജീവിക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട്. അതില്ലാതെ ഇല്ല. പക്ഷേ ഇന്ന് മുമ്പോട്ട് പോകുമ്പോൾ അത് ഈ മനുഷ്യ സമൂഹത്തിൽ എന്നാണ് ഞാൻ പറയുന്നത്, മനുഷ്യ സമൂഹത്തിന് അതിൻ്റെ സ്വാധീനം കുറഞ്ഞു കുറഞ്ഞു വരും. ഇല്ലാന്നുള്ളതല്ല, ഉണ്ടാവും, പക്ഷെ അതിൻ്റെ സ്വാധീനം കുറഞ്ഞു കുറഞ്ഞു വരും. പക്ഷെ ഇത് വിറ്റ് കാശാക്കുന്ന നമ്മളെപ്പോലെയുള്ളവർ ഇതിനെ നിലനിർത്താൻ വേണ്ടി അശ്രാന്തം പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ഏത് ഈ കഥകളെ, കാരണം ഇത് നമ്മുടെ വിപണിയാണ്. അപ്പൊ വിപണി എന്ന് പറയുന്നത് സജീവമായി നിലനിർത്തേണ്ടത് നമ്മുടെയൊക്കെ ജോലിയാണ്. അതുകൊണ്ട് നമ്മളെന്ത് ചെയ്യും, ഇത്തരം കഥകൾക്ക് എപ്പോഴും, അല്ലെങ്കിൽ നമ്മളെങ്ങനെ ജീവിക്കും? നിങ്ങൾ എന്ത് പണി ചെയ്താ ജീവിക്കുന്നത്? നിങ്ങളല്ല ഞാൻ ഉൾപ്പെടെ എന്ത് പണി ചെയ്താ ജീവിക്കുന്നു? വേറെ പണിയൊന്നുമില്ലെന്നല്ലേ പറയാൻ പറ്റും. എന്താ ജോലി? വേറെ പണിയൊന്നുമില്ല. അച്ഛൻ എന്താ ജോലി പറയുക? അച്ഛന് പോലീസിലാണ് അല്ലെങ്കിൽപ്പെട്ട. അമ്മയ്ക്ക് എന്താ ജോലി? സ്വസ്ഥം ഗ്രഹഭരണം എന്ന് പറയുമ്പോൾ അല്ലേ നമ്മുടെ അവസ്ഥ ആണോ? അപ്പോ നമുക്ക് ഇതിനെയൊക്കെ നിലനിർത്തിയേ പറ്റും. അപ്പൊ അതുകൊണ്ട് കുറേയൊക്കെ അത് ഈ വിപണിക്ക് വേണ്ടി ഇതിനെ നിലനിർത്തുന്നുണ്ട്. പക്ഷെ എന്നാലും സമൂഹത്തിൽ മൊത്തത്തിൽ നോക്കുമ്പം സമൂഹത്തിൽ ഇതിന്റെ സ്വാധീനം കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു. ഒരു കാലത്ത് മുഴുവൻ 100% ഇതിന്റെ പിടിയിൽപ്പെട്ടിരുന്നവരാണ് യൂറോപ്യൻ ജനത, സ്കാൻഡിനേവിയൻ കൺട്രീസ്. ഇപ്പോഴോ അവരൊക്കെ 90% ഇതിൽ നിന്ന് മോചിച്ചു. അങ്ങനെ ലോകത്ത് എങ്ങനെയാണോ കിഴക്ക് നിന്ന് സൂര്യൻ ഇങ്ങനെ ഉദിച്ചു വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇരുട്ട് ക്രമേണ മാറി മാറി വരുന്നത് പോലെ ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് വെളിച്ചം പ്രകാശിച്ച് പ്രകാശിച്ച് വരികയാണ്. ഒരു കാലത്ത് ഇവിടെയൊക്കെ വരും. അപ്പം നമുക്ക് പറയാൻ പറ്റിയ കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് അനുകമ്പയും മറ്റും അതപ്പോൾ പറയാം, ഇപ്പോഴും പറയാം, അപ്പോഴും പറയാം. അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം, ഇപ്പൊ തൽക്കാലം നിർത്താം.